ഈശ്വരീം വാക്യകാരം വരർജിം ഭാഷ്യകാരം പതഞ്ജലിം പാണിനിൻ സൂത്രകാരം ച പ്രണതോസ്മി മുനിത്രയം. സർവ ഏക അന്യ കിം യത് തദഹ കാലേ ദ സപ്തമ്യന്തേഭ്യ കാലാർത്ഥേഭ്യ സ്വാർത്ഥേ ദാസ്യാത്. സപ്തമ്യന്ത ശബ്ദങ്ങൾ കാലാർത്ഥത്തിലുള്ള ഇത്രയും ശബ്ദങ്ങൾ. സർവ ഏക അന്യ കിം യത് തദ്. അപ്പൊ ഈ ശബ്ദങ്ങളുടെ തന്നെ അർത്ഥമാണ് കാല പ്രത്യേകം ഒരു സ്വാർത്ഥത്തിൽ സ്വാർത്ഥേ ദാസ്യ എന്ന് പറയുന്നതാണ് ഇവിടെ കാലാർത്ഥം പറഞ്ഞെങ്കിലും പ്രത്യേകത്തിന്റെ അർത്ഥമല്ല. സർവശബ്ദം സർവസ്മിൻ എന്ന് വിഗ്രഹിക്കും. കാലാർത്ഥം എന്ന് കാണിക്കാൻ വേണ്ടി സർവസ്മിൻ കാലേ എന്നിവിടെ ചേർക്കും. ഇപ്പൊ സർവശബ്ദത്തിൽ നിന്നും സർവങ്ങി സുപ്രലോപിക്കുന്നു, സർവദ വരുന്നു. അന്യശബ്ദത്തിൽ നിന്ന് സർവേകാന്യകം എത്തത കാലേ ദ വരുന്നു, സുപ്പുലോപിച്ചു അന്യദ. കിം ശബ്ദത്തിൽ നിന്ന് സർവേകാന്യ കിം എത്തത കാലേ ദാവുന്നു. കിമിന് ദാക്ക് പ്രാഗ്ദിശ വിഭക്തി വിഭക്തി എന്തുവരുന്നു? കിമാക്ക അതിന്റെ ആവശ്യമുണ്ടോ? കിമൊക്കെ വന്ന സർവാദേശമായി വരും. അതിനാ വന്നു കഴിഞ്ഞാലും വീണ്ടും കിമൊക്കെ വരണം. പിന്നെ അതിന്റെ ആവശ്യമില്ല. നേരിട്ട് എന്ത് വരുന്നു? നേരിട്ട് വിധിച്ചിരിക്കുന്ന കിമ വരുന്നു. കഥ കസ്മിൻ കാലേ കഥ എത്ത് ശബ്ദം സർവേകാന്യ കിം എത്തത കാലേ ദ യസ്മിൻ കാലേ എന്ന് ചോദിക്കാൻ വേണ്ടി കാലാർത്ഥത്തിൽ ദാവുന്നു. സുപ്രലോപിച്ചു ഇവിടെ വിവക്തി പരവരിക്കുന്നുണ്ട്. തഥാദീനാഹ അതോ ഗുണെ യഥാ തസ്മിൻ കാലെ എന്ന് വിഗ്രഹിക്കുന്നു. തത് നീ സർവേക അന്യക്കും എത്തത് കാലെ ദായി ൂണെ വരുമ്പോ അങ്ങനെ വരുന്നു. അപ്പൊ ഇത് പ്രക്രിയ വളരെ ഇതാണ്. പ്രകൃതിയുടെ അർത്ഥം പ്രകൃതിയുടെ വിശേഷമാണ് അർത്ഥം. പ്രത്യേക സ്വാർത്ഥത്തിൽ വരുന്നു. ഫലത്തിലൊന്നു തന്നെ യസ്മിൻ കാലെ കസ്മിൻ കാലെ തസ്മിൻ കാലെ. പക്ഷെ ഇത്രയും ശബ്ദങ്ങളിൽ നിന്നാണ് വരുന്നത്. സർവീകാന്യകമേത്തത് കാലി നേരത്തെ ഇവിടെ നടന്നു വരുന്ന ഏതൊക്കെയാണോ? കിം അതിൽ നിന്നൊക്കെ വരേണ്ടത്? കിം കിം ബാക്കി കിം സർവനാഭ്യ അദ്വാദിഭ്യ വരുമെങ്കിൽ ഇത്ര എണ്ണത്തിൽ നിന്ന് ഇത് വരുന്നുള്ളൂ. ദാപ്രത്യം ഇപ്പൊ സർവശബ്ദത്തിൽ നിന്ന് വന്ന വികല്പമായിട്ട് രണ്ട് രൂപ സർവദ സദ. അതിന് സർവശബ്ദത്തിന് സ ആദേശം വിധിക്കുന്നുകൊണ്ടാണ്. അതാണ് അടുത്ത സൂത്രം പറയുന്നത് സർവസ്യ സ്വ അന്യതരസ്യാം ഡി. ദാതു പ്രാഗ് ദിശയെ സർവശ്രേയ സോ വാക് സ്യാദ്. സർവസ്മിൻ കാലേ സദാ സർവദാ അന്യദാ കദാ യദാ തദാ കാലേ സർവത്ര ദേശേ. ഇവിടെ പറയുന്നു ദാ വരുമ്പ സർവശബ്ദത്തിന് സാ വരുന്നു, ഇത്രയേ ഉള്ളൂ. സർവാദേശം വരുന്നു, സർവ പരത്തിൽ ദാ സർവദ. തന്നെ ധാതു പ്രാഗ്ദിശീയെ ധകാരമാതിയുള്ള പ്രാഗ്ദിശീയ പ്രത്യേകം പരമേരിക്കുമ്പോൾ സർവസ്യ സോ വാസ്യ സർവത്തിന് സ വികല്പമായി വരുന്നു. പ്രാഗ്ദിശയെന്ന് പറഞ്ഞാൽ ധകാരാദിയിലായിരിക്കും, ഇവിടെ ധകാരാദിയിലാണ് ദ, അല്ലാത്തടത്ത് വരത്തില്ല. സർവത്ര അവിടെ വരത്തില്ല, എന്തുകൊണ്ടാണ് അവിടെ ധകാരാദിയിൽ അല്ല. സർവസ്മി കലേ സദാ സർവദാ കഥാ യഥാ തഥാ കാലേകും സർവത്ര ദേശേ. ഇത് കാലം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, എന്താണ് സർവദേശത്തിലെന്ന് പറയണമെങ്കിൽ ഏത് സൂത്രം വരുന്നു? സപ്തമ്യോ സർവത്ര. സർവദേശത്തിലെന്ന് പറയണമെങ്കിൽ സർവദാ, സർവകാലത്തിൽ. സർവദേശത്തിൽ സർവത്ര അല്ലെങ്കിൽ ഇങ്ങനെ സർവത്ര ദേശീ. അടുത്ത് വരുന്നു ഇതമോ ഹൃഹിൽ. സപ്തമ്യന്താത് കാല ഇത്യേവ. ഇതം നിന്ന് ഹൃൽ പ്രത്യയം വരുന്നു, എങ്ങനെ വിഗ്രഹിക്കും? പോയി അസ്മിൻ നീ ഹൃഹിൽ പ്രത്യയം അസ്മിൻ ഇതം നീ ഹൃഹിൽ പ്രത്യയം തോന്നുന്നു. പേര് ഹി എന്നപ്പോ ഇതമൈസ് വരേണ്ടതാണ്. വന്നു കഴിഞ്ഞാൽ രൂപം എങ്ങനെ വരും? എർഹി എന്ന് പറഞ്ഞു, അത് മോശമാണ്. അതുകൊണ്ട് വേറെ സൂത്രമുണ്ട്, എന്താണ്? ഏ തൈതൗ രഥോഹോ ഇതം ശബ്ദസ്യ ഏത ഇത്യാദേശൗ സ്തോ രേഭാദോ ധകാരാദോ ച പ്രാഗ്ദിശിയേ പരേ. ഇതം ശബ്ദസ്യ ഇത ഇത്യാദേശോ സ്തഃ രേഭാദോ ധകാരാദോ ച പ്രാഗ്ദിശിയേ. ഇവിടെ ഇതം ശബ്ദത്തിന് രണ്ടാദേശങ്ങൾ വിധിക്കുകയാണ്. ഏത എന്ന് പറയുന്ന അകാരാന്തമായ ആദേശവും ഇത്തെന്ന് പറയുന്ന തകാരാന്തമായ ആദേശവും. എപ്പോ? രേഭം ആദ്യായ റഹിൽ പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിൽ എന്തുവരും? ഏത റഹി ഏതർഹി അസ്മിൻ കാലേ ഏതറഹി അല്ല. ഇനി ധകാരം ആദിയിലുള്ള പ്രത്യയം പരമേരിക്കുകയാണെങ്കിൽ ഇതമിനെന്തുവരും? ഇത്ത്, ഇത്ത വരത്തില്ല. ഇത്ത് ഇത് വന്ന് പിന്നെ എന്താവും? ഇത്തം എന്നാവും, അതിന് വരും, വന്നില്ല. ഇവിടെ ഇപ്പോൾ ഇത് നോക്കിയാൽ മതി. രേഭം ആദിയിലുള്ള പ്രത്യയം ഹ്രീ പരമേരിക്കുമ്പോൾ ഇതം ശബ്ദത്തിൻ്റെ സ്ഥാനത്ത് ഏത വന്ന് അസ്മിൻ കാലേ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതർഹി എന്ന് വരുന്നു. അതാണ് അസ്മിൻ കാലേ ഏതർഹി കാലേകും ഇഹ ദേശേ. അസ്മിൻ കാലേ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതർഹി എന്ന് വരുന്നു. കാലം ഒന്നും എന്തിനാണ്? ഇഹ ദേശേ. ഇഹ ദേശേ എന്നിടത്ത് ഏത് പ്രത്യം വരുത്തി വന്നു? സൂത്രം ഇത് മഹാ വന്നു. ഇതിനെന്ത് വന്നു? ഇതമൈസ് ഇഹ ഇഹെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഇഹ ദേശേ എന്നാണ്. കാലവും ദേശവും തമ്മിലുള്ള കളികളാണ് ഇവിടെ നടക്കുന്നത്. കാലാർത്ഥത്തിൽ രൂപമാറ്റം, ദേശാർത്ഥത്തിൽ രൂപം മാറുന്നു. എങ്ങനെ ഇഹ പാടില്ല? ഇഹ ദേശേ ഇഹ കോപി നാസ്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുമില്ല എന്ന് വെച്ചാൽ സ്ഥലത്ത് ആരുമില്ലെന്നാണ്. അസ്മിൻ ദേശി ഇനി ഈ കാലത്ത് ആരുമില്ലെന്ന് പറയണെങ്കിൽ എങ്ങനെ പറയും? അസ്മിൻ കാലേ അസ്മിൻ കാലേ വേറെ രൂപങ്ങളുണ്ട്. ഇദാനി അസ്മിൻ എന്ന് വിഗ്രഹിച്ചത് ഇദാനിയും കോപി നാസ്തി എന്ന് പറയും. അല്ലെങ്കിൽ എങ്ങനെ വിഗ്രഹിക്കണം? ഏതസ്മിൻ കാലേ എന്ന് പറയണെങ്കിൽ എങ്ങനെ പറയാം? ഏതർഹി വിഗ്രഹം അനുസരിച്ച് രൂപമാണ്. ആ എന്നാ അതും പറഞ്ഞോളൂ, മറ്റത് ഇരുന്നോട്ടെ, രണ്ടും ഇരുന്നോട്ടെ. ഏത തന്നെ വരുന്നുണ്ട്, ഏതർഹി അതിന് വരുന്നുണ്ട്. ഇതം ശബ്ദത്തിന് ഏതാ ആദേശം വന്നിട്ടൊരു ഏതർഹി വരില്ലേ? ഇതം ശബ്ദത്തിന് ഏതാ ആദേശം വന്നിട്ടും ഒരു ഇതം ശബ്ദത്തിന് ഏതാ അതല്ലേ ഞാൻ പറഞ്ഞു. രണ്ടും പറയാം, നിനക്ക് എന്ത് വേണോ പറയാം. ഏതർഹി എന്ന് കൊണ്ടു കഴിഞ്ഞാൽ എന്ത് പറയാം? അസ്മിൻ കാലെന്നും പറയാം, ഏതസ്മിൻ കാലെന്നും പറയാം. ഏതർഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ രണ്ടും വരും, അതിന് അടുത്ത് പറയാൻ പോകുന്നു. ഇഹ വന്ന ദേശത്തിൽ, ഇതമുഹ ദേശത്തിൽ, ഇതമൈസ് ഈ ദേശത്തിൽ. എന്താ ചോദ്യം മനസ്സിലായില്ല? ഇഹത്രേ അത് സരള സംസ്കൃതത്തിൽ പറയും, ഇവിടെ വ്യാകരണത്തിൽ പറയാൻ പറ്റി. അവിടെ എന്തെങ്കിലും പറഞ്ഞ കാര്യം മനസ്സിലായാൽ മതി. അതുകൊണ്ട് ഇഹ എന്നോ ഇഹത്രേ എന്നോ ഒക്കെ പറയാം, സംസ്കൃതം ആയിരിക്കണമെന്നേ ഉള്ളൂ. പറഞ്ഞാലും ദോഷമൊന്നുമില്ല, കാരണം നമ്മൾ സംസ്കൃതം പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പറയാൻ പാടില്ല. അനധ്യയന ഹ്രഹിൽ അന്യതരസ്യാം. അനധ്യയനം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇന്നത്തെ കാര്യമായിരിക്കരുത്, രാത്രി 12 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം എന്ന് വെച്ചാൽ പിന്നീടുള്ള ഒരു കാര്യം പറയാം. മുമ്പായാലും പിമ്പായാലും ആണ് ഉപയോഗിക്കുന്നു. എന്നുവെച്ചാൽ കഥാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോ ആണല്ലോ. കഥാ എന്ന് വെച്ചാൽ കസ്മിൻ കാലേ, ചോദ്യത്തെ തന്നെയുണ്ട്, അതിപ്പോഴും ഉടനെയൊന്നുമല്ല, കുറച്ച് മുമ്പാണ്. പക്ഷെ വ്യാകരണത്തിൽ നിഷ്കർഷിക്കുന്നു അത് 24 മണിക്കൂറിന് മുമ്പോ പിമ്പോ ആയിരിക്കണം. അങ്ങനെയൊന്നും പ്രയോഗിക്കാറില്ല. പ്രയോഗത്തിൽ വരുമ്പോൾ അത്ര നിഷ്കർഷയൊന്നുമില്ല. ഇനി അധ്യയനമെന്ന് അനധ്യയനമെന്ന് പറയുന്ന തന്നെ പല വ്യാഖ്യാനങ്ങളാണ്. അതുകൊണ്ട് അതിലും നിഷ്കർഷിക്കില്ല. പക്ഷെ കഥ എന്ന് ചോദിച്ചാൽ ഒരല്പ വ്യത്യാസം നമുക്ക് തോന്നും. ഇപ്പോഴത്തെ കാര്യമില്ല, എപ്പോൾ ഏത് നേരം. അപ്പോൾ ഇവിടെ സർവേകാന്യക്കമ്യ തത് കാലേ എന്ന് പറഞ്ഞിട്ട് അനദ്യേനെ റഹിൽ അന്യതരസ്യാന്ന് പറഞ്ഞതുകൊണ്ട് ആ ശബ്ദങ്ങളിൽ നിന്നുള്ള എന്തുവരും? റഹിൽ വരും. കിം ശബ്ദത്തിൽ നിന്ന് അനദ്യേന കാലത്തെ കാണിക്കാൻ വേണ്ടി റഹിൽ വന്നു കഴിഞ്ഞാൽ കിമാക്ക വന്നിട്ട് കർഹി എപ്പോ കഥ അന്യതരസ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവരുന്നു? സർവീകാന്യകിമ്യതേ യർഹി തഥാവിനഹാദോഗുണേ യർഹി അവിടെ വിഗ്രഹം അങ്ങനെ തന്നെ കസ്മിൻ കാലേ യസ്മിൻ കാലേ അങ്ങനെ തന്നെ, പക്ഷെ ആ അർത്ഥ വിവക്ഷയിൽ അനധ്യയനമാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ സൂത്രത്തിന്റെ സർവ സർവൈകാന്യ കിം യത്തദ കാലേ ദാനലന്റെ നിയമമാണ് ഈ സൂത്രം. വികല്പം നിയമമല്ല, വികല്പം ഇരിക്കുന്നു അവിടെ. ദാ വിധിച്ചു, ഇവിടെ വികല്പമായിട്ട് റഹിൽ വിധിച്ചു. അപ്പൊ കഥ എന്നുള്ളത് അനധ്യതനത്തിലും സാമാന്യ ഭൂതത്തിലും വരാം. അനധ്യതനത്തിലും കഥ ഒന്നും മറ്റേ സൂത്രത്തിലും കഥയും സദാ അത് പ്രയോഗിക്കാം. അനധ്യതനെ ഹെറിൽ വികല്പമായി വിധിച്ചുകൊണ്ടെന്ന് വരും, കഥാന്നും വരും. അങ്ങനെ വരും. അല്ലെ പറഞ്ഞ കാല വ്യത്യാസത്തിന് വലിയ ഇതൊന്നുമില്ല. എന്നാലും ഇപ്പോ 24 മണിക്കൂറിന് ഉള്ളിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി കഥ എന്ന് ചോദിക്കണം. പാണിനിയുടെ അഭിപ്രായ പ്രകാരം 24 മണിക്കൂറിന് മുമ്പോ പിമ്പോ ഉള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയും കഥ ഉപയോഗിക്കാം. അല്ല ഇനി അത് കുറച്ചുകൂടി വ്യക്തമാക്കി തോന്നണമെങ്കിൽ കർഹി എന്ന് ചോദിച്ചാൽ മതി. കാരണം അത് അനധ്യയനത്തിന് വിശേഷമായി വിധിച്ചല്ലേ. ഒരു പക്ഷേ പഴയ കാലത്തൊക്കെ അത്രയും കൃത്യമായി പ്രയോഗിച്ചിരിക്കുന്നു. നമ്മൾ തന്നെ സാധാരണ മുമ്പ് എന്നോ വന്നയാളാണെങ്കിൽ ചോദിക്കും എന്നു വന്നു, ഇന്ന് വരുന്ന ആളിനോടാണെങ്കിൽ ചോദിക്കും എപ്പോ വന്നു, എന്ന് വന്നെന്ന് ചോദിക്കും. തിരിച്ചും ചോദിക്കാറ് സാറിന് ഇന്ന് വന്ന ആളിനോട് ചോദിക്കും എപ്പോ വന്നു, മുമ്പ് വന്ന ആളാണെങ്കിൽ എന്നു, പോകുന്ന ആളിനോട് അതുപോലെ തന്നെ എപ്പോ പോകും എന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ പോകണമെന്നാണ്, എന്ന് പോകുമെന്ന് ചോദിച്ചാൽ ഇന്ന് പോകണ്ട. അല്ലേ വീട്ടിൽ വരുന്നവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചോദിക്കുന്ന അങ്ങനെയാണ്. വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ പറയണ്ടേ ഉച്ച കഴിഞ്ഞ് പോകാം. എന്ന് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ പോകും. സാമാന്യം അത് തന്നെ ഇവിടെയും അതുപോലെ തന്നെ. പഴയകാലത്ത് അങ്ങനെ നമ്മളിതിപ്പോൾ മാറി ഉപയോഗിക്കാറില്ലല്ലോ. എന്ന് പോകും എപ്പോൾ പോകും. അതെ തന്നെ. നാളെ പോകും നമ്മൾ അറിഞ്ഞാൽ ചോദിക്കും എപ്പോഴാ പോകുന്നത് എന്ന് പറഞ്ഞാൽ പോയേണ്ട ദിവസം ഇന്ന് ഭാവിയിലാണ്. എപ്പോന്ന് പറയുന്നതിന് അപ്പോൾ അർത്ഥം കൃത്യമായല്ലോ. അധ്യയനമാണോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനധ്യയനം, അർത്ഥത്തിന് മാറ്റമൊന്നും. ഇതിലും വൃത്തിയില്ല, ഇതിലും വൃത്തി വേണ്ടതാണ് അല്ലേ. ഇതിലും വൃത്തി വേണ്ടതാണ്. അതിൽ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നു? നിങ്ങളുടെ പുസ്തകങ്ങളിലൊന്നുമില്ല. പോരാ, അതിലെന്താ എഴുതിയിരിക്കുന്നു? എന്താ എഴുതിയിരിക്കുന്നു? അനധ്യതന കാല വൃത്തിഭ്യ അതാണ് ഇവിടെ നോക്കുക. കിം യത് തദ അത് വേണം. കിമാദികളിൽ നിന്നാ വരുന്നു, എന്നാലേ ശരിയാവും. കാരണം സർവശബ്ദത്തിൽ നിന്ന് സർവർഹി എന്ന് പ്രയോഗിക്കാറില്ലല്ലേ, അങ്ങനെ പ്രയോഗിക്കില്ല. അപ്പോ ആ വൃത്തി അവിടെ വേണ്ടതാണ്. കിമാദി കിമ്യത്തത, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലും ഭൈമീ വ്യാഖ്യാതാവ് വളരെ ശ്രദ്ധിക്കും. എന്നുവെച്ചാൽ പഠിക്കുന്നവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടാവണം, ഒരു സംശയം വരരുത്. പിന്നെ ആണ് മറന്നുപോയാൽ ചിലപ്പം വിട്ടുപോയിരിക്കും, അറിഞ്ഞുകൊണ്ട് വിടത്തില്ല. ഒരു കാര്യം മറന്നുപോയി വിട്ടുപോയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. മറവിൽ പറ്റിയതാണ്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഏതതഹ ഏത ഇത് ഏതോ സോ രേഭാദോ ധാതുജ പ്രാഗ്ദിശിയേ ഏതസ്മിൻ കാലേ ഏതർഹി അതായത് ഏതതോ അന്നെന്ന് പറയുന്നൊരു സൂത്രം, അതിനെ യോഗവിഭാഗം ചെയ്ത് രണ്ടാക്കി ഭാഷകാരൻ. അന്ന് നേരത്തെ വന്നു, എന്താണോ അതെ തന്നെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഏതത്തിന് അന്ന് വരുമെന്ന് പറഞ്ഞു പ്രാഗ്ദിശി. അതഹ എന്ന് രൂപം വന്നു, ഇതമിനിച്ച് വന്നിട്ട് ഇതഹ എന്ന് വന്നു. രണ്ടാമത്തെ സൂത്രം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഏതതഹ എന്നാക്കി. ഇതെന്താ പറയുന്നത്? ഏതത് ശബ്ദത്തിന് ഇത് ഏത ഇത് രണ്ടും വരുന്നു. ഏത ശബ്ദത്തിന് ഏത ഇത്, രണ്ട് സൂത്രം യോഗ വിഭാഗം ചെയ്തു. യോഗഭാഗം ചെയ്ത സൂത്രത്തിന്റെ എണ്ണം കൂടത്തില്ല. അതാണ് ഏത ഇത് ഏതോ സ്ഥ ഏതതഹ രേഭാദു ധാതു ജപ്രാഗ്ദിശി. രേഭാദിയാണെങ്കിൽ ഏത വരും, അപ്പോൾ ഏതസ്മിൻ കാലേ ഏതർഹി എന്ന് വരും. നേരത്തെ പറഞ്ഞു ഏതോരത്തോഹോ എന്ന് പറയുന്നിടത്ത് പറഞ്ഞു, ഇത് 5-3-4, മറ്റത് 5-3-5. ഇതിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഏതോ ഇതോ രഥോഹോ ഏത ഇത് രണ്ടും അങ്ങോട്ടെടുത്തു, യോഗഭാവം ചെയ്യിച്ചു. എവിടെ അവിടെ എന്തു പറഞ്ഞു? ഏത് ശബ്ദത്തിന് ഇതം ശബ്ദത്തിന് രേഭാതി ഇരിക്കുമ്പോൾ എന്തു വരുന്നു? ഏതർഹി ധകാരം വരുത്തി വരുമ്പോൾ ഇത്തം അതിന് വരും. രണ്ടും അവിടെയും വേണം. മാത്രം അത് ഇതൻ ശബ്ദത്തിന് അവതരിച്ചിരിക്കുന്നു. ഏത ശബ്ദത്തിനല്ല, ഇത് ഏത് ശബ്ദത്തിനവരിക്കുകയാണ്. രണ്ട് സ്ഥാനി വേറെയാണ്, ആദേശം ഒന്ന് തന്നെ രണ്ട് സ്ഥലത്തും ഇരിക്കുകയാണ്. മറ്റേ കാണും അത് വേണമെന്നും പറഞ്ഞു കഴിഞ്ഞത്, വേണ്ട എന്നും പറഞ്ഞു കഴിഞ്ഞത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കാരണം അവിടെ പിന്നെ സൂത്രത്തിലുണ്ട്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏതതഹ എന്ന് പറഞ്ഞിട്ട് ഏതൈത ഏതോ സ്തഹ എന്ന് പറയുമ്പോൾ ഏതത്തിന് തന്നെയാണ്. പ്രകാരവചന പ്രകാരവൃത്തിഭ്യ കിമാതിഭ്യ ധാല സ്യാത് സ്വാർത്ഥേ തേന പ്രകാരേണ തഥാ യഥാ. ഇത് നേരത്തെ എന്താണ്, കിം സർവനാമ ബഹു ഉദ്ഭ്യാദിഭ്യ, എല്ലാത്തിൽ നിന്നും വരും. പ്രകാരം എന്ന് പറഞ്ഞാൽ വിശേഷം, എന്തിൻ്റെങ്കിലും ഒരു വിശേഷതയെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രകാരം എന്ന് പറയുന്നത്. ആണ് പ്രകാരവൃത്തിഭ്യ കിമാദിഭ്യ, ഇവിടെ കിമാദികൾക്ക് പ്രകാരാർത്ഥമായിരിക്കും. പ്രകാരവൃത്തി എന്ന് വെച്ചാൽ പ്രകാരാർത്ഥം. പ്രത്യേകം ഇവിടെയും സ്വാർത്ഥത്തിൽ തന്നെ ധാല് വരുന്നു സ്വാർത്ഥത്തിൽ. അപ്പോൾ പ്രകാരാർത്ഥത്തെ കാണിക്കാണ്ട് വിഗ്രഹിക്കുന്നു തേന പ്രകയ രേണ തഥാ. മലയാളത്തിലും അങ്ങനെയെന്ന് പറയുന്നത് അപ്രകാരം അന്തമാതിരി എന്നല്ലേ നിങ്ങൾ പറയുന്നു. അപ്രകാരം തഥാനാദോ ഗുണെ ധാവുന്നു സാമാന്യസ്യ ഭേദവോ വിശേഷ പ്രകാര എന്നൊക്കെ വിഗ്രഹി എന്നൊക്കെ അർത്ഥം പറയും. സാമാന്യസ്യത്തിൽ നിന്നും വേർതിരിച്ചു വരുന്ന ഒരു പ്രകാരമാണ്, ഒരു വിശേഷമാണ് പ്രകാരം, അർത്ഥത്തിലാണ് വരുന്നത്. യഥാ ഏന പ്രകാരേണ യഥാ തേനഹാദൂണെ എന്നാണ്. സർവപ്രകാരേണ സർവധ അന്യപ്രകാരേണ അന്യഥ. ഇപ്പം കേന പ്രകാരേണ എങ്ങനെ വരും, അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞ് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചാണ്. ഇതമസ്തമുഹു ഇതും അതെ തന്നെ, ഇതമ്മിന്റെ രൂപം അങ്ങനെ വരും. അനേന പ്രകാരേണ അനേന പ്രകാരേണ എന്ന് വിഗ്രഹിക്കുമ്പം ധാലിന്റെ അപവാദമായിട്ട് എന്ത് വരുന്നു, ധമ വരുന്നു. ധമ വരുമ്പം ഒരു വാർത്തയും വന്നു ഏതതോപി വാച്യത, ഇത് ഇതമ്മിൽ നിന്നല്ല ഏതത്തിൽ നിന്നും വരാം. അപ്പോ അനേന ഏതേന വാ പ്രകാരേണ ഇത്ഥം, അപ്പൊ ഇതം ശബ്ദത്തിൽ നിന്നും ഏത ശബ്ദത്തിൽ നിന്നും എന്തുവരും? ധമു വരും. വന്നുകഴിഞ്ഞാൽ ഇതം ശബ്ദത്തിനായാലും ശരി ഏത ശബ്ദത്തിനായാലും ശരി എന്തുവരും? ഇത്ത് വരും. ഏത് ശബ്ദത്തിന് ഇത്തെങ്ങനെ വരും? ഏതതഹ യോഗ വിഭാഗം ചെയ്തു. ഇതം ശബ്ദത്തിന് ഇത്തെങ്ങനെ വരും? ഏതയേതൗ ഋതുഹോ. ഇപ്പൊ എന്തുവരുന്നു? ഇത്തം. ഇത്തം എന്ന് പറയുമ്പോ അവിടെ ജസ്തു ചർത്തും വരും. പദാന്തമായതുകൊണ്ട് ജസ്തുവും ചർത്തവും വന്നിട്ട് ഇത്തം അതേ രൂപം വരും. ഇത്തം പ്രകാരേണ വീണ്ടും പറയൂല വാക്യത്തിൽ. ഇത്തം പ്രകാരേണ എന്നല്ല പറയുന്നത്, അനേന പ്രകാരേണ എന്ന് പറയൂ. അങ്ങനെ പറയേണ്ട കാര്യമില്ല. സദാ നിരന്തരം എന്നൊക്കെ പറയുന്ന പോലെ സദാ സർവദാ. അത് പിന്നെ വേണമെങ്കിൽ പുനരുക്തി. ഇത് പിന്നെ പുനരുക്തിയല്ല. ഇത്തം പ്രകാരേണ ഇത്തത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു. ഏതേന പ്രകാരേണ അല്ലെങ്കിൽ അനേന പ്രകാരേണ എന്ന് പറയുന്നതിന്റെ പകുതി പറഞ്ഞു. യുദ്ധം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പകുതി കൂടെ പറഞ്ഞു. പുനരുക്തിയല്ല, പ്രയോഗം തന്നെ നിയമം അനുസരിച്ച് ശരിയല്ല. അതെന്താണ്? ഒരു അനുപ്രയോഗം പോലെ ആയിപ്പോയി. അത് ശരിയല്ല. യുദ്ധം ഒന്ന് മതി, രണ്ടിന്റെ ആവശ്യമില്ല. സർവദാ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ സദാ എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ അർത്ഥമില്ലല്ലോ. സർവദാ സർവദാ എന്ന് പറഞ്ഞാലും മതി. സദാ സദാ അത് പിന്നെ എന്തെന്ന് വെച്ചാൽ ദിത്വം. ദിത്വം ഉണ്ട് ചിലയിടത്തൊക്കെ. ദിത്വം ദിത്വപ്രകരണം വരും. അങ്ങനെ ദിത്വം വന്നെന്ന് വേണമെങ്കിൽ പറയാം. അതാണെങ്കിൽ ഒന്ന് സദാ സദാ അങ്ങനെ വരാം. സർവദാ സർവദാ അങ്ങനെ വരാം. സദാ സർവദാ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉപയോഗിക്കാം, ഉപയോഗിക്കില്ലല്ലോ. അത് നിയമം അനുസരിച്ചല്ലേ. ഇത്തംകാരം ഭുങ്ക്തേ കഥംകാരം ഭുങ്ക്തേ. ആ ഇത് പിന്നെ അതൊക്കെ അന്യഥാ ഏവം കഥ ഇത്തം സിദ്ധപ്രയോഗിച്ച് സൂത്രമുണ്ട്. പിന്നെ അതിന്റെ വ്യാഖ്യാനത്തിലാ പറയുന്നത് വേണ്ടാന്ന്. അതൊക്കെ ഭാഷ്യകാരം പറയുന്നു. കിമശ്ച കിം ശബ്ദത്തിൽ നിന്നെന്ത് വരുന്നു? പ്രകാരം അതിനെ ധാര കിമശ്ച പ്രകാരം ധമോ പ്രകാര അർത്ഥത്തിൽ ധമോന്ന് കിമഹ കാവുന്നു കഥം. രണ്ടിടത്തും മകാരത്തിന് നിസ്സഞ്ജ വരുന്നില്ല. എന്തുകൊണ്ട്? ഊ അതിനെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ഇത്തം കഥം കേനപ്രകാരേണ കഥം. ഇവിടെ കാലാർത്ഥത്തിൽ പ്രസിദ്ധമായ ഒന്ന് രണ്ട് ശബ്ദങ്ങളാണ്. എന്താണ്? അധുന അസ്മിൻ കാലം എന്ന് വിഗ്രഹിക്കുമ്പം ഇതം പരത്തിൽ അധുന പ്രത്യയം വരും. ഇതം അധുന ഇതമ ഇശു വന്നപ്പോ എന്തായി? ഈ അധുന ജയകാരം ലോപിച്ചാൽ പ്രത്യയം മാത്രം ശേഷിക്കും. അധുന ഇദാനീം ദാനീം ച ഇതമിൽ നിന്ന് എന്തുവരും? ദാനീം വരും. ഇതമ ഈശ് ഈ ഇദാനീം കാലാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ചില ശബ്ദങ്ങളൂടെ വരും. ശാന്തി.